ചെന്നാലേ ഉള്ളാക്കി തെറ്റിക്കോണേ പോകാതെ പോകാതെ ഉന്നോട് സെൻട്രാലേ വഴിയെല്ലാം പൂപ്പുക്കോണേ വാരായുവാരായ ിത്തിക്കോമേ പോകാതെ പോകാതെ ഉന്നോട് സെൻട്രാലേ വഴിയെല്ലാം പൂപ്പുക്കോമേ വാരായുവാരായ ഒന്നായി രണ്ടാ ഒരു കൊടി ഞാപകം ഉയർത്തിന്ന പാക്കുതേ കണ്ണേ തുണ്ടായി തുണ്ടായി ഭൂമിയിൽ വിടുന്നേ എങ്കേ നീ എൻ കണ്ണേ செல்லாதே செல்லாதே